بسم الله الرحمن الرحيم، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. قال المصنف الإمام أبو زكريا يحيى بن شرف النووي رحمة الله عليه عن أبي حمزة أنس بن مالك خادم رسول الله صلى الله عليه وسلم قال: سمعت رسول الله صلى الله عليه وسلم يقول: لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. رواه البخاري ومسلم. إمام بخاري ومسلم نبيذنا شيئنا അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു: സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളുടെ സഹോദരനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുവരെ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. അനസ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു ഹംസ എന്നായിരുന്നു. അദ്ദേഹത്തിന് ഹംസ എന്ന മകനുണ്ടായിരുന്നു. അതിലേക്ക് ചേർത്ത് തന്നെയാണ് ആ പേര് വിളിച്ചിരുന്നത്. 100 മക്കളുണ്ടായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്. വളരെ പ്രായം ചെന്നിട്ടാണ് അദ്ദേഹം, ദീർഘമായ വയസ്സിന് ശേഷമാണ്, 100 വയസ്സ് എത്തിയതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരായിരുന്നു ഖാദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലീം റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം കൊച്ചുകുട്ടിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലേക്ക് എത്തിയ അവസരത്തിലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു: എൻ്റെ ഈ കൊച്ചുകുട്ടിയെ അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നിർത്താൻ തീരുമാനിക്കുകയാണ് എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവനത്തിന് വേണ്ടി അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഉണ്ടാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനസ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വൈകാരികമായ ഒരുപാട് ബന്ധങ്ങൾ നമ്മൾക്ക് ചരിത്രത്തിലുടനീളം വായിക്കാൻ പറ്റും. അതിലേറ്റവും പ്രസിദ്ധമായത് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ 10 ഹിദ്മത്ത് എടുത്തു. ആ 10 ഒരിക്കൽ പോലും ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ നീ എന്തിന് അനസെ അത് ചെയ്തുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയോ, ഞാൻ ചെയ്യാത്ത ഏതെങ്കിലും കാര്യം നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ആക്ഷേപിക്കുകയും ചെയ്തിട്ടില്ല എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ സന്ദർഭങ്ങളിലുണ്ടായിരുന്ന ഒരു വേലക്കാരനെ പോലെ റസൂലിനെ സ്നേഹിച്ച വൃത്യൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായമായി നമ്മൾക്കിത് സ്വീകരിക്കാം. വേലക്കാരോടും ജോലിക്കാരോടുമൊക്കെ കയർക്കുകയും അവരെ പുറത്താക്കുകയും അവരെ ശകാരിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ കേൾക്കേണ്ട ഒരു പ്രഖ്യാപനമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സേവനം ചെയ്ത 10 ഒരിക്കൽ പോലും എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയർക്കുകയോ എന്നെ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഇവിടെ വിശ്വാസികളാവുകയില്ല എന്ന് പറഞ്ഞത് പരിപൂർണ വിശ്വാസിയാവുകയില്ല, എത്ര എന്ത് ചെയ്യുന്നത് വരെ, ഹത്താ യുഹിബ്ബ നിങ്ങൾ ഓരോരുത്തരും സ്നേഹിക്കുന്നത് വരെ, മാ ലി അഖീഹി തൻ്റെ സഹോദരനും, മാ യുഹിബ്ബു ലി നഫ്സിഹി തനിക്കിഷ്ടപ്പെടുന്നതൊക്കെ തൻ്റെ സഹോദരനും ഉണ്ടാവണം എന്നിഷ്ടപ്പെടുന്നത് വരെ നിങ്ങളൊന്നും പരിപൂർണ വിശ്വാസികളാവുകയില്ല എന്നാണ്. ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് അഖീഹി എന്നാണ്, തൻ്റെ സഹോദരൻ. ആരാണ് തൻ്റെ സഹോദരൻ? ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മുസ്ലിങ്ങളാണ്, തൻ്റെ മുസ്ലിം സഹോദരൻ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനങ്ങളൊക്കെ അറബി ഭാഷയിൽ പറയുമ്പോൾ മുസ്ലിം എന്നാണ് പറയാറുള്ളത്. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള ബാധ്യത എന്ന അർത്ഥത്തിൽ. വിശ്വാസിക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യർക്കും ഇത് ബാധകമാണ് എന്ന് മറ്റു വിവാഹ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഖുർആനിലും അതിന് ആ വ്യാഖ്യാനം ശരിവെക്കുന്ന സൂക്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: കദബത്ത് ഖൗമു നൂഹിനിൽ മുർസലീൻ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്ത് അദ്ദേഹത്തിനെ കളവാക്കി. ഇത് ഖാല ലഹും അഖൂഹും നൂഹ് അലാ തത്തഖൂൻ. ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയുടെ സഹോദരനായിരുന്ന നൂഹ് അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു: നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ വിശേഷിപ്പിച്ചത് അവരിലെ സഹോദരൻ എന്നാണ്. ഇങ്ങനെ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയും മറ്റ് പ്രവാചകന്മാരെ സംബന്ധിച്ചൊക്കെ അവരുടെ സഹോദരൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഹോദരന്മാരും സഹോദരിമാരുമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും സ്ത്രീ പുരുഷന്മാരും. കാരണം എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമാണ് മുഴുവൻ മനുഷ്യകുലവും ഉടലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. അപ്പം ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും നല്ലത് വരണം, എനിക്ക് നല്ലത് വരണം, ആ രൂപത്തിൽ മറ്റുള്ളവർക്കും നല്ലത് വരണം എന്ന് വിചാരിക്കുന്നത് വരെ നിങ്ങളാരും യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു: നിങ്ങളാരെങ്കിലും നരകത്തിൽ നിന്ന് എഴഞ്ഞു മാറിയെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസികളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്. അതേപോലെ തന്നെ വൽ യതീലന്നാസി അല്ലദീ യുഹിബ്ബു അൻ യുതാ ഇലൈഹി. തനിക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്ന രൂപത്തിൽ തൻ്റെ സഹോദരൻ ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളൊക്കെ ജീവിക്കേണ്ടത് എന്ന് വിശ്വാസങ്ങൾ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മെപ്പോലെ നമ്മുടെ സഹോദരങ്ങളെയും ഇഷ്ടപ്പെടുകയും തനിക്കുണ്ടാകുന്ന ഓരോ നന്മയും മറ്റുള്ളവർക്കുണ്ടാവുകയും ചെയ്യണം എന്ന് വിചാരിക്കുന്നത് വരെ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല. ഇവിടെ തന്നെപ്പോലെ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവണം എന്ന് വിചാരിക്കുക എന്നത് ഏറ്റവും പരിപൂർണമായ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്, വിശ്വാസത്തിൻ്റെയും. അതിന് സാധിച്ചിട്ടില്ലെങ്കിലും തനിക്കുണ്ടാവുന്ന ഖൈറ് മറ്റുള്ളവർക്കുണ്ടാകുന്നതിൽ അസൂയെങ്കിലും ഇല്ലാതിരിക്കുക എന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. തനിക്കൊരു നന്മയുണ്ടായി, ആ നന്മ മറ്റുള്ളവർക്കുണ്ടായി കണ്ടാൽ അവർക്കുണ്ടാകാൻ പാടില്ല, ഇതെനിക്ക് മാത്രമായിരിക്കണം എന്ന, മറ്റൊരാൾക്കും തനിക്കൊരു നന്മയും ഐശ്വര്യവുമുണ്ടായി അത് മറ്റൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല എന്ന സ്വാർത്ഥത ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അസൂയയും സ്വാർത്ഥതയും, മറ്റുള്ളൊരാൾക്കുണ്ടാകുന്ന നന്മ നശിച്ചു പോകാൻ പാടില്ല, അതാഗ്രഹിക്കാൻ പാടില്ല, തന്നെപ്പോലെ മറ്റുള്ളവർക്കും ഉണ്ടാകണം എന്ന ഒരു ചിന്താഗതിക്കാരനായിരിക്കണം ഒരു വിശ്വാസി എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മുഴുവൻ മനുഷ്യരോടും നല്ല രൂപത്തിൽ ഇടപഴകുകയും അവർക്കെല്ലാം നന്മ വരികയും ചെയ്യണമെന്നായിരിക്കണം ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടത്. അവരിൽ നിന്ന് സംഭവിക്കുന്ന എന്തെങ്കിലും വീഴ്ചയുടെ പേരിൽ അത് എടുത്ത് പരിഹസിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. ഒരു വിശ്വാസി എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിൽ വീണാൽ, ഒരു അപാകത സംഭവിച്ചാൽ അതുയർത്തിക്കാണിച്ച് അവനെ അപഹസിക്കുക എന്നത് തീർച്ചയായും ഒരു വിശ്വാസി വെടിയേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വാഹുറു ദേവാന അലഹമദില്ലാഹി റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.